ജാതി, ജാതിയെ സംബന്ധിച്ച് പറഞ്ഞു, ജാതി നിഷേധിച്ചു. ഇങ്ങനെ നാനാതരത്തിലുള്ള ജാതികളൊന്നുമില്ല എന്നാ പകരം വയ്ക്കാനൊന്നുണ്ട്. എന്താണ് ഒരു ജാതി? മനസ്സിലായി? ജാതിയെ നിഷേധിച്ച് നിലവിലുള്ള ഉച്ചനീചത്വങ്ങൾ അടിസ്ഥാനമായ ജാതിയെ നിഷേധിച്ച്, പക്ഷെ പകരം നിർദ്ദേശിക്കാനുണ്ട് ഒരു ജാതി. മതത്തെ അതുപോലെ നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം മതത്തെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന അപകടം, മതം എന്ന് പറഞ്ഞാൽ ബഹുജനങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒന്നാണ്. അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ബഹുജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ് മതം. അതും അവരുടെ വിശ്വാസത്തിൽ നിൽക്കുന്നതാണ്. അപ്പം മതത്തെ നിഷേധിക്കാൻ പോകുമ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തെയാണ് നിഷേധിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസത്തെ അങ്ങനെ നിഷേധിച്ചാൽ ഒരാൾ ബഹുജനങ്ങൾ അതിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ മതവിശ്വാസികളാണ്. അവരുടെ ഇടയിൽ പോയി മതത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ നിഷേധിക്കുന്ന ആൾ ബഹിഷ്കരിക്കപ്പെടും, അയാൾ പുറത്താവും. സമൂഹം അയാളെ ഉൾക്കൊള്ളത്തില്ല, സമൂഹം അയാളെ ബഹിഷ്കരിക്കും. അങ്ങനെ ഒന്ന് സംഭവിക്കും. അതുകൊണ്ടാണ് ഇപ്പോ ഈ കമ്മ്യൂണിസം, മാർക്സിസം, അവര് മതത്തെ നിഷേധിച്ചു, വളരെ ശക്തമായി തന്നെ നിഷേധിച്ചു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ എന്തായി? അവർ പറയുന്നത് ഞങ്ങൾ മതത്തിന്റെ സംരക്ഷകരെന്നാണ്. മാർക്സ് മതത്തെ നിഷേധിച്ചു, മതം നശിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എംഗൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് മതം നശിക്കും, മതത്തെ നശിപ്പിക്കാതെ രക്ഷയില്ല എന്നെഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് എന്താ പറയുന്നത്? ഞങ്ങളാണ് നിങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത്, മതത്തിന്റെ സംരക്ഷകരായി മാറി. എന്തുകൊണ്ട്? മതത്തെ നിഷേധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മതത്തെ നിഷേധിച്ച അവർ ബഹിഷ്കരിക്കപ്പെടുന്നു. അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? മതത്തെ നേരെ വിപരീതമാണ്, മതത്തെ സംരക്ഷിക്കുക. അതാണല്ലോ അതിന്റെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും നഷ്ടപ്പെടും. കമ്മ്യൂണിസം എങ്ങനെയാണ് മാർക്സും എംഗൽസും ഒക്കെ എഴുതി വെച്ചത് അതുപോലെ മുമ്പോട്ട് പോകത്തില്ല. സ്റ്റാലിനും ലെനിനും മാവോയും ഒക്കെ എങ്ങനെയാണോ നടപ്പിലാക്കിയത് അതുപോലെ നടപ്പിലാക്കാൻ പറ്റത്തില്ല. അവരൊക്കെ ചെയ്തവരാണ് അവിടെ ചെല്ല് കമ്മ്യൂണിസം നടപ്പിലാക്കുന്നത്. നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ മതം എന്ന് പറയുന്നത് ബഹുജനങ്ങളുടെ വിശ്വാസമാണ്. അതിനെ നിഷേധിക്കാൻ പോയാൽ നിഷേധിക്കുന്നു പുറത്താവും. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ എന്തായി മാറി? മത സംരക്ഷകരായി മാറി. അപ്പം ബഹുജനങ്ങൾ മതത്തെ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ നിഷേധിക്കുക എളുപ്പമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അതിനും മടുത്ത് ജനങ്ങളത് ഉപേക്ഷിക്കണം, ജനങ്ങളതിനെ ഉപേക്ഷിക്കണം. അങ്ങനെ പലയിടത്തും ഉപേക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞില്ല ജ്ഞാനോദയം എന്ന് പറയുന്നത് സംഭവിച്ചപ്പോൾ ജനങ്ങൾ മതത്തെ ഉപേക്ഷിച്ചു യൂറോപ്പിലും മറ്റും. ഇവിടെ ജനങ്ങൾക്ക് വിശ്വാസം കൂടുതലായതുകൊണ്ട് അവർ മതത്തെ ഉപേക്ഷിക്കത്തില്ല. ഗുരുവിന്റെ സന്ദേശങ്ങൾ 1905 മുതലുള്ള സന്ദേശങ്ങൾ നോക്കിയായിരുന്നു. അവിടെയൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ പ്രധാനമായൊരു വിഷയം മതമാണ്. മതം ആ മത ഹിന്ദുമതമാണ്. വേറെ മതമൊന്നുമില്ല. ഇസ്ലാം മതത്തെ കുറിച്ച് പഠിപ്പിക്കാനോ പിന്നെ ക്രിസ്തു മതത്തെ കുറിച്ച് പഠിപ്പിക്കാനോ ഒന്നും പറഞ്ഞില്ല. ഹിന്ദു മതം തന്നെയാണ് എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ വിശ്വാസം അതാണ്. അവിടെയാണ് മതം നിഷേധമല്ല വരുന്നത്. പിന്നെ എന്താണ് മതപരിഷ്കരണം, അതിന് പരിഷ്കരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ആദ്യ കാലത്തെയുള്ള ഉപദേശങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും സദാചാരം ജനങ്ങളെ പഠിപ്പിക്കുക, അഹിംസയെക്കുറിച്ച് പഠിപ്പിക്കുക, ശുദ്ധ ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ തത്വങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള മനുഷ്യന് മൂല്യബോധമുണ്ടാക്കുക. മതത്തെ നിഷേധിക്കാൻ പറ്റില്ല, അവർ അങ്ങനെയാണ് ജനങ്ങൾ അതിൽ ഇവനും വിശ്വാസത്തിൽ പിടിച്ചു കിടക്കുകയാണ്. സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ പാടെ നിഷേധിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, മറിച്ച് ആ വിശ്വാസത്തെ പരിഷ്കരിക്കാനേ പറ്റും. അതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും പറ്റിയത്. അവരെന്ത് ചെയ്തു, അവരെ സിദ്ധാന്തത്തിൽ നിഷേധിക്കുന്നു, പക്ഷെ ഫലത്തിൽ അവർ മതത്തിന്റെ സംരക്ഷകരായി. മതത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുമ്പോൾ മതത്തിൽ എന്ത് വളരെതായ്മ കാണിച്ചാലും അവരതിനെ സംരക്ഷിക്കാൻ തയ്യാറാവും. അത് തെറ്റൊരിക്കലും അവർ തിരുത്താനും തയ്യാറാവാത്ത ഗുരുവൊക്കെ ആണെങ്കിൽ മതത്തെ പരിഷ്കരിച്ചു അതിൽ തെറ്റുകളൊക്കെ തിരുത്താൻ തയ്യാറാവും, തുറന്നു പറഞ്ഞു. മറ്റവർക്ക് അതിനും പറ്റത്തില്ല, ഞങ്ങളതൊക്കെ സംരക്ഷിക്കാം, നിങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്താൽ മതി എന്നുള്ള നിലപാടിലേക്ക് എത്തും. മതം അവരെ അനുകൂലിക്കണം, അത്രയേ ഉള്ളൂ. എതിർക്കണമെങ്കിൽ അവർ പറയും നിങ്ങളൊന്നും ശരിയല്ല, അനുകൂലിച്ചാൽ അല്ലെങ്കിൽ അനുകൂലിപ്പിക്കാൻ വേണ്ടി അവർ മതത്തിന്റെ എല്ലാ കുളരുതായ്മകളെയും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഗുരുവിനെ പോലെയുള്ള ആൾക്കാർ മതപരിഷ്കർത്താക്കളാണ്, അവർ മതത്തെ പരിഷ്കരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് അവർ ബഹിഷ്കരിക്കപ്പെട്ടില്ല, മതത്തിൽ നിന്ന് അവരെ ജനങ്ങൾ പുറത്താക്കിയിട്ടില്ല. ഇത് പുറത്താക്കും, പക്ഷെ വേറൊന്നും സംഭവിച്ചു. ഗുരു സംഭവിച്ച മാറ്റം എന്താണ്? ഗുരു സ്വയം മതത്തിൽ നിന്ന് പുറത്തുപോയി. അല്ലേ, സ്വയം മറ്റുള്ളവരെ മതത്തിൽ നിന്ന് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടില്ല, അവരെ മതവിചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ പരിഷ്കരിച്ച്. പക്ഷെ സ്വയം മതത്തിൽ നിന്ന് പുറത്തുപോയി, എനിക്കൊരു മതമായിട്ടൊരു ബന്ധമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അതാണ് മതത്തെ നിഷേധിച്ചില്ല, അതേസമയം സ്വയം മതത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. ഇതാണ് ഗുരുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. കാരണം സമൂഹത്തിന് കഴിയാത്തത് തനിക്ക് കഴിയും, സമൂഹത്തിന് കഴിയാത്തത് ഒരു വ്യക്തിക്ക് കഴിയും. സമൂഹത്തെ അങ്ങനെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ പരിഷ്കരണം അസാധ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഗുരുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ക്രമമായിട്ട് ശ്രദ്ധിച്ചു വന്നാൽ മനസ്സിലാകും. ക്രമേണ എന്ത് ചെയ്തു, ആ പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ടിരുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ക്ഷേത്രപ്രതിഷ്ഠകളാണ്. ക്ഷേത്രപ്രതിഷ്ഠകൾ തന്നെ പരിഷ്കരിച്ചു, അതിങ്ങനെ പരിഷ്കരിച്ചു. ആദ്യം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉറപ്പിക്കുമല്ലോ. എന്തു വെച്ചാൽ ഉറപ്പിക്കുന്നു, ഇഷ്ടബന്ധമൊക്കെ ഇട്ട് ആദ്യം ഉറപ്പിച്ചത് മനസ്സിലായോ? ആദ്യത്തെ വിഗ്രഹ പ്രതിഷ്ഠയിലൊക്കെ അഷ്ടബന്ധ കലശമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഉറപ്പിച്ച് കുറെ മുമ്പോട്ട് ചെയ്യുന്നപ്പോ എന്തായി, ഓം ശാന്തി എന്നായി. അവിടെ പിന്നെ അഷ്ടബന്ധത്തിന്റെ ആവശ്യമില്ലല്ലോ, പിന്നെ അഷ്ടബന്ധമൊക്കെ പോയി. ദയ ശാന്തി ഇതൊക്കെ ആയി പ്രതിഷ്ഠ. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്, ആചാരങ്ങളെല്ലാം അങ്ങനെ മാറ്റി. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പോ ആ രീതിയിൽ മതത്തെ പരിഷ്കരിക്കുകയാണ് ചെയ്തു. മതപരിഷ്കർത്താവാണ്, ഗുരു. അപ്പൊ പരിഷ്കരിച്ചു എന്ന് വെച്ചാൽ വിശ്വാസികളുടെ വിശ്വാസത്തെ പരിഷ്കരിച്ചു, അവരാചാരങ്ങളെ പരിഷ്കരിച്ചു. അങ്ങനെ അപ്പൊ സ്വയം എങ്ങനെ മതത്തിൽ നിന്ന് എങ്ങനെ പുറത്തു പോയി? ഗുരു സ്വയം എങ്ങനെയാണ് മതത്തിൽ നിന്ന് പുറത്തു പോയി? മതത്തിന് പകരം എന്താണ്? ഗുരു സ്വയം മതത്തിൽ നിന്ന് പുറത്തു പോയെങ്കിൽ മറ്റുള്ളവർക്ക് അതിന് കഴിയണമല്ലോ. അതെങ്ങനെയാ പുറത്തു പോയത്? പകരം എന്തായിരുന്നു? പകരം ഗുരു സ്വീകരിച്ച അറിവ്, വിവേകം, അറിവ്. ഈ അറിവിന്റെ ബലത്തിലാണ് പറഞ്ഞത് എനിക്ക് മതമില്ലെന്ന്. അത് ഏതുപോലെ? നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞതുപോലെ അതേ സമീപനമാണ് ഏതിനോട് സ്വീകരിച്ചു? മതത്തിനോട്. അതുകൊണ്ടാണ് മതത്തെ വിട്ടു, ജാതിയെ വിട്ടു, അതിനോട് മമത ഇല്ല എന്നെല്ലാം പറയുമ്പോൾ മതത്തിന് പകരം അറിവ്. അത് സ്വയം തന്നെ അറിവായി കണ്ടുകൊണ്ടും മതത്തെ സംബന്ധിച്ചും ജാതിയെ സംബന്ധിച്ചുമുള്ള തന്റെ അറിവ്, ഇത് രണ്ടുമുണ്ട്. സ്വയം ഒന്ന് തന്നെ അറിവായി തിരിച്ചറിയുക. അപ്പൊ തന്നെ അറിവായി തിരിച്ചറിയുമ്പോഴേ ഒരാൾക്ക് പറയാൻ പറ്റും ഞാൻ ശരീരം എന്താകും എന്ന് പറയാൻ പറ്റും. പിന്നെ മതത്തെ സംബന്ധിച്ചുള്ള തന്റെ അറിവ്, വിവേകം, ഒരു മതം എന്നുള്ള കാഴ്ചപ്പാട്. അറിവാണ് ഗുരു മതത്തിന് പകരം വെച്ചത്. എന്നിട്ട് മതത്തിൽ നിന്ന് സ്വതന്ത്രനാണ്, എനിക്കൊരു മതമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും അവിടെയാണ് ഒരു വിവാദം വരുന്നത്. ഗുരു തന്റെ അനുയായികളോട് മതം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. അവരേത് മതത്തിലാണ് വിശ്വസിച്ചിരുന്നത്? അതിനെ ഗുരു പരിഷ്കരിച്ചതേ ഒരു ഭേദഗതികൾ വരുത്തി. അതിന്റെ ഭാഗമാണ് ക്ഷേത്രപ്രതിഷ്ഠയും മറ്റ് എന്തിനാതിന് തന്ത്രം വരെയുണ്ട്, താന്ത്രികമായ. കാരണം ഇതെല്ലാം ഇതിനെ പിന്തുടരേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇതെല്ലാം അപരിഷ്കൃതമായ രൂപത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് വിശ്വാസത്തിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ പരിഷ്കരിക്കുകയല്ല അവിടെ വരെ വഴിയില്ല. ആണ് ശുദ്ധ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ജാതിയില്ലാത്ത, അന്ധവിശ്വാസങ്ങളില്ലാത്ത, അനാചാരങ്ങളില്ലാത്ത ശുദ്ധമതം, അതിനാണ് പറയുന്നത് ശുദ്ധ ഹിന്ദുമതം. അപ്പൊ അതിനെ പരിഷ്കരിച്ചു. അപ്പോ സമൂഹത്തെ സംബന്ധിച്ച് അത്രയൊക്കെ സാധ്യമാകും അത് പരിഷ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ പരിഷ്കരിച്ച് മാറുക, പുരോഗമിക്കുക. അപ്പോൾ അവരോട് നിങ്ങൾ മതം ഉപേക്ഷിക്കണം എന്നൊന്നും പറഞ്ഞില്ല. കാരണം ഈ അറിവ് എന്ന് പറയുന്നത് മതം ഉപേക്ഷിക്കാൻ പറ്റിയ അറിവ് സമൂഹത്തിൽ അങ്ങനെ വിളമ്പി കൊടുക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ ആൾക്കാർക്കെളുപ്പം പിടികിട്ടുന്ന കാര്യമുണ്ട്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് ബോധ്യപ്പെടാൻ കുറച്ച് പ്രയാസം. പക്ഷേ ഈ പരിഷ്കാരങ്ങളൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് പിടികിട്ടും. മതാചാരങ്ങൾ, കോഴി വെട്ടരുത്, കള്ളു വെച്ച് പൂജിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ അതുപോലെ എളുപ്പമല്ല ഒരുത്തിൻ്റെ അടുത്ത് എന്താണോ ഞാൻ അറിവാകുന്നു എന്ന് പറഞ്ഞോ, നീ അറിവെന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. അപ്പോ ഗുരു മതത്തെ നിഷേധിക്കുകയല്ല ചെയ്തത്, ആദ്യമേ പറഞ്ഞ കാര്യമാണ്. സ്വയം മതത്തിൽ നിന്ന് സ്വതന്ത്രനാകുക ചെയ്തത്. ഇവിടെയാണ് ഒരു ആശയക്കുഴപ്പം വരുന്നത്. എന്താണ് മതവാദികൾ പറയുന്നത്? ഗുരു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചില്ലേ, ഹിന്ദു ദേവതകളുടെ പ്രതിഷ്ഠയല്ലേ നടത്തിയത്, അവിടെ ഹിന്ദു ദേവതകളെ സ്തുതിച്ചുകൊണ്ടല്ലേ സ്തോത്രങ്ങൾ എഴുതിയത്, പ്രധാനമായിട്ട് ഹിന്ദുമത ആചാരങ്ങൾ അതല്ലേ തന്ത്രം മന്ത്രം എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അല്ലേ ഗുരു അനുയായികളുടെ ഇടയിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഒരു ഹിന്ദുമതത്തിൽപ്പെട്ടയാളാണ്. ഈ ഒരു ഭാഗികമായ യുക്തി വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്. ഹിന്ദുമതത്തിൽപ്പെട്ടയാളാണ് എന്ന് പറയാൻ വേണ്ടി ഇത് ധാരാളം മതിയല്ലോ. ക്ഷേത്രങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഗുരു ഹിന്ദുമതത്തിൽപ്പെട്ടയാളാണെന്നാണ് മതവാദികളുടെ അഭിപ്രായം. മതവാദികളുടെ അഭിപ്രായം അതാണ്. പക്ഷെ ഗുരുവിന്റെ അഭിപ്രായം അതല്ല. ഗുരു എന്താ പറഞ്ഞത്? എനിക്കൊരു മതത്തോടും ബന്ധമില്ല. അപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ ഗുരുവിന്റെ അഭിപ്രായം കൊടുക്കും, അതേ മതവാദികളുടെ അഭിപ്രായം കൊടുക്കും. പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്തു അതിനും ഗുരു പറഞ്ഞു. അത് അവർക്ക് ആവശ്യമുള്ളത്, അതവർക്ക് അതെല്ലാം ആവശ്യമായി വന്നതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തോടും യാതൊരു പ്രതിപത്തിയില്ല. ഈ മതവാദികൾ എന്ന് പറയുന്നത് അവരൊരു മതത്തിനോട് പ്രതിപത്തിയുള്ളവരാണ്. ഒരു ഹിന്ദുമതക്കാരനാണെന്ന് പറയുന്ന മതവാദികൾക്ക് എന്താണ്, അവർക്ക് ഹിന്ദുമതത്തിനോട് പ്രതിപത്തിയുണ്ട്. ആ ഹിന്ദുമതത്തോടുള്ള പ്രതിപത്തി കൊണ്ടാണ് അവർ ഗുരുവിനെ ഹിന്ദുവാക്കുന്നത്. അത് മനസ്സിലാവും. അവരുടെ പ്രതിപത്തിയാണ്. ആരുടെ ആരുടെ പ്രതിപത്തിയാണ്? മതവാദികളുടെ പ്രതിപത്തിയാണ്. അവർക്ക് മതത്തിനോട് പ്രതിപത്തി ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഗുരുവിനെ പറയുന്നത് ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഒരുപാട് ബാഹ്യമായ തെളിവുകൾ അവർക്ക് ഹാജരാക്കാം. പ്രധാനമായും ക്ഷേത്രപ്രതിഷ്ഠയും ശിഷ്യന്മാരുടെ സന്യാസം അത് വേണമെങ്കിലും കാണിക്കുക. ഹിന്ദുമതത്തിൻ്റെ എന്തേ സന്യാസം എല്ലാം. അപ്പോൾ അതിന് ഗുരു പറഞ്ഞിരിക്കുന്ന സമാധാനം അത് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആവശ്യപ്പെട്ടാലും ഞാനെല്ലാം ചെയ്യും. അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഹിന്ദുമതത്തോടുള്ള പ്രതിപത്തിയുള്ളവർ ഹിന്ദുമതവാദികൾക്ക് ആ ഭാഗം ദഹിക്കത്തില്ല. ഗുരു അങ്ങനെയും പറഞ്ഞു. അങ്ങനെയും പറഞ്ഞെങ്കിൽ ഗുരു എങ്ങനെ ഹിന്ദുവാകും? അപ്പോൾ സ്വയം ഹിന്ദു അല്ലാതെ നിന്നുകൊണ്ടാണ് ആശയം തന്നെ പിന്തുടർന്ന തൻ്റെ അനുയായികൾ ഹിന്ദുക്കളായതുകൊണ്ട് ആണ് ഗുരു ഇതെല്ലാം ചെയ്തത് എന്ന് ഗുരുവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ താൻ ഹിന്ദു അല്ല എന്ന് ഗുരു സ്വയം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ മറുഭാഗത്ത് ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടും ഏതെല്ലാം തലത്തിലാണെന്നുള്ള മനസ്സിലാവും. അത് മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പറഞ്ഞല്ലോ. അത് മതത്തിന് പകരം എന്ത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. മതത്തിന് പകരം എന്താണ് പറഞ്ഞല്ലോ അറിവ്. അതിനെ ഗുരു സ്വീകരിച്ചു. താൻ ഹിന്ദുവല്ല പിന്നെ എന്താണ്? അറിവാണ് പറഞ്ഞില്ല. ഞാൻ ശരീരമല്ല അറിവാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഹിന്ദുവല്ല അറിവാണ്. ജാതി മതം ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വയം തന്നെ അറിവായി അംഗീകരിച്ചുകൊണ്ടും അത് മാത്രമല്ല, ഒരാള് ഈ മുക്തി എന്ന് പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മുക്തനാണെന്ന് പറയുന്നു, ഗുരു മുക്തനാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ശങ്കരാചാര്യൻ മുക്തനാണെന്ന് പറയുന്നു, ശ്രീകൃഷ്ണൻ മുക്തനാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവരെ കുറിച്ചും മുക്തനാണെന്ന് പറയാം. നമുക്ക് ആരിലൊക്കെ വിശ്വാസമുണ്ടോ അവരൊക്കെ നമുക്ക് എന്ത് പറയാം? മുക്തരാണെന്ന് പറയും. ഈ മുക്തരെല്ലാം ഒരുപോലെയാണ്. അവിടെ പ്രശ്നം. അപ്പോൾ ഒരാൾ മുക്തനായി എന്ന് വിചാരിച്ച് ഒരാൾ മുക്തനാണെന്ന് നമ്മൾ വിശ്വസിച്ച് എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. കാരണം ആ നമ്മൾ മുക്തനാണെന്ന് വിശ്വസിക്കുന്ന ആ വ്യക്തിയുടെ കാഴ്ചപ്പാടെന്താണെന്നുള്ളതാണ്. ഏതിനെ സംബന്ധിച്ച്? മതത്തെ സംബന്ധിച്ച്, ജാതിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടെന്താണ്? അപ്പോ മുക്തനായതുകൊണ്ടൊരാള് ഗുരു ഇതെല്ലാം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ ഗുരു മുക്തനായത് എന്താണ്? ഗുരു ഗുരു പറയാൻ ഒരാൾ ഗുരു അദ്വൈതിയാണ്. അദ്വൈതം തത്വമനുസരിച്ച് ഗുരു മുക്തനാണ്. അദ്വൈത സാക്ഷാത്കാരം കൊണ്ട് ഗുരു മുക്തനായെന്ന് പറയേണ്ടി വരും അല്ലേ? അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ അദ്വൈത തത്വം അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുക്തരാണ്. നമ്മളത് അറിയുന്നവരും അറിയാത്തവരും എന്നുള്ള വ്യത്യാസമുണ്ട്. മുക്തരല്ലാത്ത ആരുമില്ല. കാരണം എല്ലാവരും ആത്മാവാണ്, ആത്മാവ് മുക്തമാണ്. പക്ഷേ അതൊന്നും എല്ലാവരും മുക്തരാണെന്നത് അവന്റെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവരും മുക്തരെന്ന് വെച്ചാൽ അങ്ങേയറ്റം മോശക്കാരനും അങ്ങേയറ്റം പുണ്യവാനും എല്ലാം മുക്തരാണ്. അദ്വൈതം അനുസരിച്ച് മുക്തരല്ലാതെ അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അവരുടെ നിലപാട് എന്താണെന്നുള്ളതാണ് അത് വ്യത്യാസം വരുത്തുന്നത്. അപ്പോ താൻ മുക്തനാണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുക്തിയിൽ വ്യത്യാസം. മുക്തി അവന്റെ സ്വരൂപം എന്നാ പറയും, ആത്മാവാണെന്നാണ്. പിന്നെ വ്യത്യാസം വരുത്തുന്ന എന്താണ്? അവന്റെ നിലപാടുകളാണ്. ഒരാളുടെ ജാതി, മതം, സമൂഹം, സാമൂഹികമായ കാഴ്ചപ്പാട്, അതാണ് അതിനാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ അതാണ് ഗുരു പറയുന്നത്. എന്താണ്? ഞാൻ ഇതെല്ലാം വിട്ടിരിക്കുന്നു, എനിക്കതിനോടൊന്നും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിടത്ത് തീരുന്നില്ല. മതത്തെ സംബന്ധിച്ച് വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ മതത്തെ വിട്ടിരിക്കുന്നു, പക്ഷെ സമൂഹത്തിൽ മതം നിലനിൽക്കുന്നു, ജനങ്ങൾ വിശ്വാസത്തിൽ മതത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു മതം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കണം. ഒരാൾ മുക്തനായതുകൊണ്ട് അങ്ങനെ പറയണമെന്നില്ല. മുക്തനായി അതുകൊണ്ട് ഒരു മതം എന്ന് പറയണമെന്നില്ല. ഒരാൾ മുക്തനായതുകൊണ്ട് ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും എല്ലാം ശരിയാണ്, എല്ലാം ഒന്നാണ് എന്ന് പറയാൻ ഒരാൾ കഴിയത്തില്ല. മുക്തി വേറെ, തന്റെ നിലപാടുകൾ വേറെ, രണ്ട് രണ്ടാണ്. പിന്നെ ഇനി ഒരാൾ പറയുകയാണ് ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തവ മതം ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നതിന് ഒരാൾ മുക്തനാകേണ്ട ആവശ്യമൊന്നുമില്ല. ഗുരു തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളീ മതങ്ങളെല്ലാം സമബുദ്ധിയോടുകൂടി പഠിക്കുക, എന്നിട്ട് ഇതിന്റെ സാരം ഒന്നെന്ന് കണ്ടെത്തുക. അവിടെ മുക്തനാകാൻ പറഞ്ഞിട്ടില്ല. അതാണ് പറയുന്നത്, ഈ മതത്തെ സംബന്ധിച്ചും മറ്റുള്ള കാഴ്ചപ്പാടാണ്, അതിലാണ് വ്യത്യാസം വന്നത് ഗുരുവിന്. അല്ല, മുക്തി ഉണ്ടെന്നും ഇത് സാധിക്കുന്ന കാര്യമില്ല. അതാർക്കും, മുക്തി ഉള്ളവനും മുക്തി ഇല്ലാത്തവനും മുക്തി അറിയുന്നവനും മുക്തി അറിയാത്തവനും എല്ലാം പറയാനിരിക്കുന്നതായിട്ടൊന്നും ഒരു ബന്ധമില്ല. അത് നിസ്സംഗത എന്നൊക്കെ പറയുമ്പോൾ ചില ഗുണങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം പറയുന്നത്. അപ്പൊ ഇവിടെ അതല്ല വിഷയം, മുക്തിയല്ല വിഷയം, ഗുരുവിന്റെ കാഴ്ചപ്പാടാണ് മതങ്ങളെ സംബന്ധിച്ച്, ജാതിയെ സംബന്ധിച്ച്. ശങ്കരാചാര്യൻ മുക്തനായിരുന്നു, പക്ഷെ എന്തു പറഞ്ഞു? ജാതിയെല്ലാം ഉള്ളതാണ്, നിലനിർത്തണം, അതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. അപ്പൊ മുക്തിയാണ് ആ ഗുരുവിന്റെ കാഴ്ചപ്പാട് തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ മതത്തെ സംബന്ധിച്ചോ ജാതിയെ സംബന്ധിച്ചോ ഉണ്ടാകുന്ന ഈ നിലപാടുകൾക്കൊന്നും മുക്തിയുമായിട്ട് നേരിട്ടൊരു ബന്ധമുണ്ട്. അതെല്ലാം സാമൂഹികമായ കാഴ്ചപ്പാടാണ്, പരിഷ്കൃതമായ ഒരു മനസ്സ്, ആ മനസ്സിന്റെ കാഴ്ചപ്പാടാണ്. അത് മനസ്സിന്റെ സംസ്കാരത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ വിവേകത്തിന്റെ ഫലമാണ്. ഈ അപരിഷ്കൃതമായ മനസ്സുകളിലാണ് ഈ ഉച്ചനീചത്വങ്ങളും ജാതിഭേദവും എല്ലാം നിലനിൽക്കുന്നത്. അതിനുദാഹരണം ശങ്കരാചാര്യാണ്. തികച്ചും അപരിഷ്കൃതമായൊരു മനസ്സായിരുന്നു ഗുരുവിന്റെ മനസ്സെന്ന് പറയുമ്പോൾ. എങ്ങനെയുള്ള മനസ്സാണ്? വളരെ പരിഷ്കൃതമായൊരു മനസ്സാണ്. അവിടെ ഉച്ചനീചത്വങ്ങളും ജാതി മതഭേദങ്ങൾക്കൊന്നും അവിടെ ഒരു സ്ഥാനം കൊടുത്തില്ല. അതാണ് പരിഷ്കൃതം എന്ന് പറഞ്ഞത്. മറ്റേ അപരിഷ്കൃതം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അവിടെ ഇതിനൊക്കെ സ്ഥാനമുണ്ടായിരുന്നു. ഈ പരിഷ്കൃതം അപരിഷ്കൃതം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുന്നോട്ടുള്ള പോക്കനുസരിച്ചിട്ടാണ്. മനുഷ്യങ്ങനെ പരിണമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന്റെ മനസ്സ് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുരുവിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഗുരുവിന്റെ മനസ്സൊരുപാട് പരിഷ്കരിക്കപ്പെട്ടു. അപ്പൊ മനസ്സിന്റെ പരിഷ്കാരം, അതനുസരിച്ച് കാഴ്ചപ്പാട് മാറി, നിലപാടുകൾ മാറി. അതുകൊണ്ടാണ് ഒരു ജാതി ഒരു മതമെന്ന് പറയാൻ കഴിഞ്ഞത്, സമൂഹത്തെ നോക്കിയിട്ട് അത് പറയാൻ കഴിഞ്ഞത്. മുക്തി ഉണ്ടായിരുന്നെങ്കിൽ മുക്തരായ എല്ലാവരും ഇത് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു മുക്തരായ എല്ലാവരും പറഞ്ഞു ഒരു ജാതി വേണം. അപൂർവം പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് മനുഷ്യ മനസ്സിന്റെ സംസ്കാരം. ആ സംസ്കാരം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ നീതിബോധം പ്രധാനമായിട്ട്. നീതിബോധത്തിലാണ് അത് നിൽക്കുന്നത്. ആ നീതിബോധമാണ് സംസ്കാരം എന്ന് പറയുന്നത്. ആ നീതിബോധം എന്ന് പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഗുരുവിനുണ്ടായിരുന്നു. അത് മുക്തി കൊണ്ടുണ്ടായതല്ല. ശങ്കരാചാര്യം മുക്തനാണ്. ശങ്കരാചാര്യ മുക്തിയെ കുറിച്ച് ഒരുപാട് ഗുരുവിനെക്കാളും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട് ശങ്കരാചാര്യ. പക്ഷെ നീതിബോധം എന്ന് പറയുന്ന ആ സംസ്കാരം മനസ്സിലുണ്ടായിരുന്നില്ല. ലോകത്തോടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. ഇതാണ് വലിയൊരു വ്യത്യാസമാണ്. ഇപ്പോ ജാതി ഇല്ലാതിരിക്കുക, മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുക, ഇതെല്ലാം ഗുരുവിൽ സംഭവിച്ചത് ഗുരുവിന്റെ മനസ്സിന്റെ സംസ്കാരം, അറിവ് ഇതുകൊണ്ടാണ്. ഇപ്പോ മതത്തിന് പകരം ഗുരു വെച്ചത് എന്താണ്? തന്റെ വിവേകം, തന്റെ അറിവ് കൊണ്ടാണ്. അപ്പോൾ മതത്തിനെ സംബന്ധിച്ച് ഗുരുവിന് തന്റേതായ ഒരു കാഴ്ചപ്പാടുണ്ടായി. എന്താണ്? അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നു, അവരെന്നെ സുഖത്തിനായി വരേണം, ജഗതിയിൽ ഇമ്മതം ഏകം, ഇതാണ് മതം. മതത്തിനല്ലാതെയും ഒരു അഭിപ്രായമാണ് മതം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോരോ സന്ദർഭങ്ങൾ. ഇവിടെ പ്രധാനമായി പറയുന്ന ഇതാണ്. അപ്പോ ഇതാണ് അറിവെന്ന് പറയുന്നത്. ഈ നിലവിലിരിക്കുന്ന ഹിന്ദുമതം, ക്രിസ്തു മതം, ഇസ്ലാം മതം എന്നൊക്കെ പറയുന്ന മതത്തിന് പകരം ഗുരു പറഞ്ഞ മതം എന്ന് പറയുന്നത് ഗുരുവിന്റെ അറിവാണ്. എന്താണ്? ആത്മസുഖത്തിന് ചെയ്യുന്നത് മറ്റുള്ളവന് സുഖത്തിന് വരണമെന്ന് പറയുന്ന ഈ അറിവ്, അതാണ് മതത്തിന് പകരം വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ അറിവുകൊണ്ട് മാറ്റം സംഭവിച്ച എന്താണ്? ഇങ്ങനെ ഒരു അറിവുകൊണ്ട് എന്താ മാറ്റം സംഭവിച്ചത്? ഗുരു മതത്തിൽ നിന്ന് സ്വതന്ത്രനായി. സമൂഹം മതത്തിൽ തന്നെ, മനസ്സിലായോ? അതാണ് ഗുരു മതത്തിന് പുറത്ത് എന്ന് പറയുന്നത്. സമൂഹം മതത്തിൽ തന്നെയാണ് ഏതുവരെ ഇങ്ങനെ ഒരു അറിവുണ്ടാകുന്നത്. ഇങ്ങനെ ഒരു അറിവുണ്ടായി കഴിഞ്ഞാൽ എന്തുവരും? സമൂഹത്തിലെ വ്യക്തികൾ മതത്തിൽ നിന്ന് സ്വതന്ത്രരാകും. സമൂഹം എത്ര കാലം വിശ്വാസത്തിലും ആചാരത്തിലും മുന്നോട്ട് പോകുന്നു, അത്രയും കാലം സമൂഹത്തിന് മതം ഉണ്ടായിരിക്കും. അപ്പോ ആ വിശ്വാസം, ആചാരം ഇതിന് പകരം വയ്ക്കേണ്ടത് എന്താണ്? എന്താ പകരം വയ്ക്കുന്നത്? ആരും ഈ പറഞ്ഞ അറിവ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രരാകണം. ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും എല്ലാം സ്വതന്ത്രരാകണം. അപ്പൊ ഈ മതവാദികൾ പറയുന്നത് പോലെ എന്താണ്? ഗുരു ഇപ്പോഴും ഹിന്ദു അല്ലേ? ഒരു ജാതി ഒരു മതം എന്നെല്ലാം പറഞ്ഞിട്ടും ഗുരു ഹിന്ദു അല്ലേ എന്ന് വെച്ചാൽ എന്ത് ഉത്തരം പറയും? എന്തു പറയും? ആണോ? അല്ലാന്ന് ഉറപ്പിച്ച് പറയണം. ഇത്രയായിട്ട് എന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ലെങ്കിലും അല്ലാന്ന് പറയും. പറഞ്ഞെങ്കിലും സ്വീകരിക്കട്ട്, അല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ആ മതത്തിന്റെ സ്ഥാനത്ത് ഗുരു സ്വീകരിച്ച അറിവിനെയാണ്, ആ അറിവ് അതാണ്. വേണമെങ്കിൽ നമുക്ക് ആ അറിവാണ് മതം എന്ന് പറയാം. പക്ഷേ സമൂഹത്തിൽ, സമൂഹം എന്ന് പറയുന്ന വിശ്വാസത്തിലും ആചാരങ്ങളും, മതം എന്ന് പറയുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് സമൂഹം. അത് ചെയ്യണം. അപ്പൊ സമൂഹത്തിലെ ഗുരു എന്താ ചെയ്തത്? അത് പറഞ്ഞിരിക്കണം. സമൂഹത്തിൽ എന്താ ചെയ്തത്? മതത്തിൽ പരിഷ്കാരം വരുത്തി, മനസ്സിലായോ? അങ്ങനെ ഒരു മതം തന്നിലില്ല, പിന്നെ തന്നിന് മതപരിഷ്കാരത്തിന്റെ ആവശ്യം. ഗുരുവിന് മതം, ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന മതം ഗുരുവിൽ, ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന മതം ഗുരുവിലുണ്ടെങ്കിലേ എന്ത് പറയാൻ പറ്റുമോ? ഗുരു ഹിന്ദുവാണ് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട് ഗുരു ഞാൻ ഹിന്ദു അല്ല എന്ന് പറഞ്ഞു? കാരണം ഗുരു പറയുന്നത് മതം എന്ന് പറയുന്ന ഇതാണ്, അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവ അവരെന്നെ സുഖം, ഇതാണ് ഗുരു. അത് ഹിന്ദുവാണോ, ക്രിസ്ത്യനാണോ, മുസ്ലിമാണോ, ഇതൊന്നുമല്ല. പക്ഷേ ക്രിസ്ത്യനോടോ മുസ്ലിമിനോടോ ഹിന്ദുവിനോടോ നിങ്ങൾ മതത്തെ വിടുക, മതം ശരിയല്ല, അറിവാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. എന്തുകൊണ്ട്? അത് വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. വിശ്വാസത്തിൽ നിന്ന് സ്വതന്ത്രരാകുക എന്ന് പറയുന്നതിന് വിശ്വാസത്തിന് പകരം വയ്ക്കാൻ ഒന്നേ ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്, അത് അറിവാണ്. അറിവ് കൊണ്ട് വിശ്വാസത്തെ കളയണം, ഉപേക്ഷിക്കണം. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കില്ല. അറിവിന്റെ വിശദീകരിച്ചാണ് ആത്മോപദേശതവും ദർശനമാനിയൊക്കെ അറിവിന്റെ പല തലങ്ങളെ കുറിച്ച് പറയണം. എല്ലാ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. മതത്തെക്കുറിച്ച് വന്ന് പറഞ്ഞപ്പോഴും ഇവിടെ വന്നപ്പോൾ ഗുരു എന്ത് പറഞ്ഞു? അത് അറിവിലേക്ക് കൊണ്ടുവന്നു. അറിവാണ്, ഈ അറിവാണ് മതം. അതുകൊണ്ട് ഈ മതത്തോട് ഒരുപാട് വൈകാരികമായ ബന്ധമുള്ള ആൾക്കാർ, അവരാണ് മതവാദികളെന്ന് പറയുന്നത്. ആ ബന്ധം എന്ന് പറയുന്ന അവർക്ക് വരുന്നത് വിശ്വാസത്തിന്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ, പിന്നെ ഇതിൽ രണ്ടിനും ഉറച്ചു നിൽക്കുന്ന പാരമ്പര്യം, പാരമ്പര്യത്തിന്റെ പേരിൽ. ആചാരം, വിശ്വാസം, പാരമ്പര്യം, ഇതിന്റെ പേരിലാണ് ഒരാൾ എങ്ങനെ നിൽക്കുന്നത്? അയാള് മതത്തോട് പ്രകൃതിയുള്ളതായിരിക്കും. മനുഷ്യനിങ്ങനെ സാംസ്കാരികമായി വളർന്നു വരുമ്പോൾ, ചിന്താപരമായി ഉയർന്നു വരുമ്പോൾ ഈ പാരമ്പര്യത്തിനോടുള്ള പ്രതിബദ്ധത, വിശ്വാസത്തിനോടുള്ള പ്രതിബദ്ധത, ആചാരങ്ങളോടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം അവന് ഉപേക്ഷിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അവന്റെ വിവേകം കൊണ്ട്, അറിവുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാള് അയാളെ പിന്നെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ അങ്ങനെ വിളിക്കാൻ പറ്റും? പറ്റത്തില്ല. പിന്നെ നേരത്തെ ചോദിച്ച പോലെ അദ്വൈതത്തിന്റെ പേരിലാണെന്ന് ചോദിച്ചാൽ അതുമല്ല. കാരണം ഇപ്പോൾ ശങ്കരാചാര്യരുടെ പേരിലുള്ള ഒരു പുസ്തകമാണ് വിവേകച്ചൂടാണ്. അതിൽ ആദ്യമേ തന്നെ പറയും ജാതി, നീതി, കുല, ഗോത്ര, ദൂരവൻ, അതിൽ മതം ഉൾപ്പെടുത്താം. ജാതി, നീതി, കുലം, ഗോത്രം, മതം ഒന്നുമില്ലാത്തതാണ്. ഇല്ലാത്തത് ആര്? ആരാണില്ലാത്തത്? ഇല്ലാത്തത് ആത്മാവാണ്. ആത്മാവിനതൊന്നും ഇല്ലെന്നാ പറയുന്നത്. ആത്മാവിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ആത്മാവിലില്ല, ശരിയാണ്. ആത്മാവിൽ ജാതിയും മതമൊന്നുമില്ല. ആത്മാവിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേരെ മറുവശത്ത് അത് ഉണ്ടെന്നാ വരുന്നത്. എവിടെ എവിടെയാണ്? അവന്റെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടെന്നാ വരുന്നു. അത് നിഷേധിക്കുന്നില്ല. മനസ്സിലായോ? ആത്മാവിന് എന്തുകൊണ്ട് ജാതിയും മതവും ഇല്ല? എന്തുകൊണ്ടല്ലോ? ആത്മാവെന്ന് പറയുന്നത് നിർഗുണ വസ്തുവാണ്. അവിടെ പറയുന്നു നിർഗുണമായ വസ്തുവിൽ ചേമ്പലയിൽ വെള്ളം ഇരിക്കാത്ത പോലെ ജാതിയും മതവും ഒന്നും ഇരിക്കത്തില്ല. ഈ പറയുന്നതുകൊണ്ട് ഈ ഇഹലോക ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല. നിർഗുണമായ ആത്മാവിന് മതമില്ലെന്ന് പറഞ്ഞാൽ ഈ പറയുന്നവന്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സർവത്തിലും മതമിരിക്കാം. കാരണം ആത്മാവിനല്ലേ ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ഉണ്ടല്ലോ. ഇങ്ങനെയാണ് അദ്വൈതികൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. മനസ്സിലായോ? അദ്വൈതികൾ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മാവിലില്ല എന്ന് വെച്ചാൽ ആത്മാവിൽ മതമില്ല ജാതിയില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രമല്ല അവർ പറയുന്നത്, ആത്മാവിൽ പ്രപഞ്ചമേ ഇല്ല, പിന്നെ മതവും ജാതി. ഈ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം ആത്മാവിൽ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരെന്ത് പറയും? പ്രപഞ്ചം ആത്മാവില്ല, പക്ഷെ നീ പ്രപഞ്ചത്തെ കാണുന്നില്ലേ, ശരീരത്തെ കാണുന്നില്ലേ, സൂര്യനെയും ചന്ദ്രനെയും കാണുന്നില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പൊ നിന്റെ കാഴ്ചയിൽ ഇതെല്ലാം ഉണ്ട്, നിന്റെ കേൾവിയിലുണ്ട്, മണക്കുന്നിടത്തുണ്ട്, രുചിക്കുന്നിടത്തുണ്ട്, രസിക്കുന്നിടത്തുണ്ട്, എന്തുണ്ട്? ഈ പ്രപഞ്ചമുണ്ട്. അപ്പൊ നീ കാണുന്നിടത്തും കേൾക്കുന്നിടത്തും മണക്കുന്നിടത്തും രുചിക്കുന്നിടത്തും എല്ലാം ഇതുണ്ടെങ്കിൽ ഇതുപോലെ എന്തുണ്ട്? ജാതിയും മതവും എല്ലാം ഉണ്ട്. ഇതാണ് അദ്വൈതികളുടെ നിലപാട്. പിന്നെ ഒന്നുകൂടി അവർ പറയും, എന്താണ് ഇത്? ഇതെല്ലാം ഉണ്ട്, പക്ഷേ ആത്മാവ് മാത്രമേ സത്യമുള്ളൂ. ഇതുണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്, ഇത് സത്യമല്ല. സത്യമല്ലെങ്കിലും ഉണ്ട്. ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. തിരിച്ചും മറിച്ചു നിൽക്കും പൂച്ചയെ പോലെ. മനസ്സിലായി? ഇതുണ്ടോ? തറപ്പിച്ചു ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ടില്ല? അത് സത്യമല്ല. ഇല്ലേ? അല്ല. ഉണ്ട്. എന്തുകൊണ്ട്? അനുഭവിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ജാതി മതം തുടങ്ങിയ വിഷയങ്ങളോട് അദ്വൈതികളുടെ നിലപാട് ഇതാണ്. ഒരാൾ അദ്വൈതം സ്വീകരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അദ്വൈത പുസ്തകത്തിൽ ജാതി മതം ഇല്ലാന്ന് എഴുതിയിരിക്കുന്നു എന്നുകൊണ്ട് ജാതി മതത്തോടുള്ള അവരുടെ നിലപാടിന് ഒരു മാറ്റവും വരത്തില്ല. അപ്പോ അവര് അദ്വൈതി പറയുന്നത് ഞാൻ മുക്തനാണ്. മുക്തനെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആത്മാവാണ്. ആത്മാവിന് പ്രപഞ്ചമേ ഇല്ല, അതുകൊണ്ട് ഞാൻ മുക്തനാണ്. പ്രപഞ്ചം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞു, പ്രപഞ്ചമില്ലെങ്കിൽ പിന്നെ നീ എന്തായിരുന്നു സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. പ്രപഞ്ചമില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുമോ? ശരീരം ഇല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുമോ? നാക്ക് ചരിക്കുമോ? അതൊക്കെ ഉണ്ട്. ജാതിയുടെ കാര്യം ചോദിച്ചാലും അത് തന്നെ പറയും. ഇല്ല എന്നാ ഉണ്ട്. ഇതാണ് നിലപാട്. മതമുണ്ടോ? ഇല്ല. ഇല്ലേ എന്നാ ഉണ്ട്. അപ്പൊ ഈ നിലപാടിലാണ് അദ്വൈതകൾ പറയുന്നത്. ഗുരുവിന്റെ നിലപാട് അതല്ല, അതിന് അദ്വൈതമായിട്ട് അല്ല ബന്ധം, അതിന് ഈ വ്യവഹാരമായിട്ടാണ് ബന്ധം. ഗുരു പറയുന്നത് എന്താണ്? ജാതി ഇല്ല, അതാ പറയുന്നത്. ഇവ രണ്ടു വർഷമല്ല, അത് ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. അങ്ങനെയല്ല, ഇല്ല. ഇത് രണ്ടു വരുന്ന നിലപാടല്ല, ഇത് അദ്വൈതം പഠിക്കുന്നുകൊണ്ട് വരുന്ന നിലപാടല്ല. എന്താണ്? ലോകത്തെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ച് വരുന്ന കാഴ്ചപ്പാടാണ്. അദ്വൈതം നിങ്ങൾ പഠിച്ചെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഈ ലോകത്ത് ഒരു അദ്വൈതിക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിവരം ശങ്കരാചാര്യർക്ക് വലിയ അദ്വൈതിയായിട്ട് ഈ വിവരം ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് ജാതിയില്ല അങ്ങനെ ചിന്തിക്കാൻ കഴിയും. ഈ പറയുന്നതുകൊണ്ട് പറയും എന്താണ്? ആത്മാവിൽ ജാതിയില്ല, പക്ഷെ കാണുന്നിടത്തൊക്കെ ജാതിയുണ്ട്. ഇങ്ങനൊരു വൈരുദ്ധ്യത്തിലകപ്പെട്ടു, ഇങ്ങനെ ഒരു വൈരുദ്ധ്യത്തിൽപ്പെട്ട അതുകൊണ്ടാണ്. ഇവിടെ ഗുരുവിന്റെ നിലപാടെന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. എന്താണ്, എനിക്ക് ജാതിയില്ല മതമില്ല. ജാതിക്ക് പകരം വയ്ക്കാൻ ഇവർ പറയുന്ന എന്താണ്, മനുഷ്യത്വ ജാതി. മതത്തിന് പകരം വയ്ക്കുന്ന എന്താണ്, അറിവ്. ഇതാണ് എന്റെ അറിവ്. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ജാതിയിൽ നിന്നും എന്താണ് മതത്തിൽ നിന്നും സ്വതന്ത്രനാകുന്ന, അങ്ങനെയാണ് അതിൽ നിന്ന് മാറുന്ന, അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ എന്താണ് ശിവരി ധർമ്മസംഘത്തിൽ അംഗമായതുകൊണ്ടോ എസ് എൻ ഡി പിയിൽ ചേർന്നുകൊണ്ടോ അത് ഗുരുദേവ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജാതിയും മതമൊന്നും പോകത്തില്ല. അത് കൂടത്തേ ഉള്ളൂ, പഴയതിന് ശക്തമാകത്തേ ഉള്ളൂ. അതെ, അപ്പൊ എന്ത് വരും, ശക്തമാകുന്ന എന്തുകൊണ്ട് ഇവിടെയൊക്കെ വരണമെന്ന് പറഞ്ഞത് നമ്മുടേതാണ്. ഇതാണ് ജാതി കൂടുന്നത്. നമ്മുടേതെന്ന് വെച്ചാൽ ഏത് നമ്മുടെ, ഇതെങ്ങനെയാ നമ്മുടേതാകുന്നത്, നമ്മുടെ ജാതിയുണ്ട്. അതെ, അങ്ങനെ അത് വളരത്തുള്ളൂ. നമ്മുടെ ജാതിയും മതവും, ആ ജാതിയുടെ കാര്യത്തിലനുസരിച്ച് മതത്തിന്റെ കാര്യത്തിലനുസരിച്ച്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് അതല്ല. അതുകൊണ്ടാണ് നമ്മൾ പരസ്യമായി ഒരു ജാതി എന്ന് പറയുകയും നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ തോടെ ഇട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അതെ, അപ്പൊ പറയുന്നത് നമ്മുടെ കാര്യം എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലായി? അപ്പൊ നമ്മുടെ കാര്യം പറയുന്നത് അപ്പോ അതല്ല ഗുരു പറയുന്നത്. അപ്പൊ ഗുരു ഒരു ജാതി എന്നോ ഒരു മതമെന്ന് പറയുകയും ഇത് രണ്ടും പറഞ്ഞു, ഒരു ജാതി ഒരു മതം. പിന്നെ എന്തു പറഞ്ഞു, തനിക്ക് ജാതിയില്ല മതമില്ല. അപ്പോ ഗുരുവിന് ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല. ഗുരു ഹിന്ദു ആണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ആൾക്കാർ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗുരു സമ്മതിക്കാത്ത കാര്യമാണ്. എങ്ങനെ അതെ, അത് ചിദാനന്ദപുരിക്ക് പറയാം. കാരണം അഭിപ്രായത്തിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്തായി ചിദാനന്ദപുരിക്ക് പറയാം, അങ്ങനെയാണ്. അപ്പോ നമ്മളുടെ ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് ഒരാൾക്ക് പറയാം ഇവൻ കള്ളനാണ് പറഞ്ഞൂടി, വേറൊരുത്തിനും നല്ലവനെന്നും പറയാം. ഇതൊക്കെ ആൾക്കാർക്ക് ഏതിനും അഭിപ്രായം പറയാം. പക്ഷെ ഗുരു എന്ത് പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി? ചിദാനന്ദപുരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിദാനന്ദപുരിയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ ഹിന്ദു എന്ന് പറഞ്ഞാലേ പറ്റൂ. അത് ജ്യോതിലിന്റെ സ്വാമിമാരും പറയും, അങ്ങനെ പറയുന്നവരോടി ഉണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. ഹിന്ദു എന്ന് പറയുന്നവർ എന്തുകൊണ്ട്, രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞേ പറ്റൂ. പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയമുള്ളവരാണ് ശങ്കരാചാര്യരെ കാണുമ്പോൾ മുട്ടടിക്കുന്നത്, തറയിൽ കിടന്ന് എഴയുന്നത്. രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്തിനാ മുട്ടടിക്കുന്നു? അതിന്റെ ആവശ്യമില്ല. ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്. ഇനി ഇവരെ ഇതിനെ സമീകരിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ടല്ലോ ജാതി മതമൊന്നുമില്ല, ജാതി നീതി കുലഗോത്ര ദൂരകം എന്ന് ശങ്കരാചാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞതുപോലെയാണ് ഗുരു പറഞ്ഞതെന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അവിടെയാണ് ആ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ശങ്കരാചാര്യ ജാതിയും മതമില്ലെന്ന് പറഞ്ഞ ആത്മാവിന്, മനസ്സിലായോ? ഗുരു എന്താണ് പറഞ്ഞത്? അത് വാക്കിൽ നിന്നും മനസ്സിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും പോകണം. ഏത് ജാതി വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർക്കത് പോയോ? ഇല്ല. അപ്പോൾ അത് ജാതിയില്ലെന്ന് പറഞ്ഞാൽ ആത്മാവില്ലെന്നാണ് അക്കാര്യത്തിൽ ഗുരുവിന് യോജിപ്പെന്ന്. ഗുരു എന്ത് പറഞ്ഞു? ആ ശരീരമല്ല അറിവാകുന്നു, അറിവില്ലതൊന്നുമില്ല. പക്ഷേ മനസ്സിൽ നിന്നും വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ജാതി പോയില്ലെന്ന് മാത്രമല്ല, ശങ്കരാചാര്യർ അതിനെ ബലമായിട്ട് കൊണ്ടുവന്ന് ഉറപ്പിക്കാനും ശ്രമിച്ച ആളാണ്. ഈ രണ്ട് വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞാൽ ആ നിമിഷം ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കും. ചിദാനന്ദപുരി ആയാലും ശരി, ഏത് സ്വാമി ആയാലും ശരി. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും രാഷ്ട്രീയം വേണമെങ്കിൽ അത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. അതെ, രാഷ്ട്രീയമാകാം. നിങ്ങളെന്തിനാ ഈ ഗുരുവിനെ അതിനെ കൂട്ടു പിടിക്കുന്നു നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ? ആ ഗുരുവിന് അനുയായികളുണ്ട്, അവരെ ബുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതരാഷ്ട്രീയത്തിനും ജാതി രാഷ്ട്രീയത്തിനും ഒക്കെ ഗുരുവിനെ കൂട്ടുപിടിക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ട്? നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രീയം വേണമെന്നാണ് ഒരു പൗരന്, അതൊക്കെ ആകാം. പക്ഷെ അതിന് ഗുരുവിന്റെ ആദർശത്തെ കലക്കി അതിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കും. ആ ഗുരു അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല ഗുരുവിൻ്റെ. ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു മതവുമില്ല, എനിക്ക് ജാതിയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന് ഈ ക്ഷേത്രപ്രതിഷ്ഠകളെ കുറിച്ച് പോലും ഗുരു പറഞ്ഞ എന്താണ്? നാളെ ഒരു കാര്യത്തൊന്നും മനുഷ്യന് ആവശ്യമില്ലാതെ വരുകയാണെങ്കിൽ അവര് വേറെന്തെങ്കിലും കാര്യത്തിന് എന്തിനെങ്കിലും ഉപയോഗിച്ചോട്ടെ, ഇന്നത് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തിനാണോ അന്ന് പറ്റിയത് ഏതിനാണോ ഉപയോഗിക്കുക, ഏതിനൊന്നും ഏതിനും ഉപയോഗിക്കുക, നമുക്ക് എന്താണോ ഇതുകൊണ്ട് സാധിക്കുന്നത് അതിന് ഉപയോഗിക്കും എന്ന് വരെ പറഞ്ഞ ആളാണ്. മനസ്സിലായോ? അപ്പൊ ഗുരുവിന് ഈ മതവാദികളുടെയോ ജാതിവാദികളുടെയോ ഒന്നും കാഴ്ചപ്പാടേ അല്ല. ഇത് ആണ് മനസ്സിലായി കൊടുക്കേണ്ടത്. അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ബുക്കുകളൊക്കെ എഴുതി ഇതുപോലെ പ്രസംഗിക്കുകയും ആൾക്കാരെ ചിലപ്പോൾ അവരിത് മനസ്സിലാക്കാതെയായിരിക്കും പറയുന്നത്. ഈ രാഷ്ട്രീയം കയറി തിളകി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ അതാണെന്നോ. ചിലപ്പോൾ ഈ പറയുന്ന ഗുരുവിന്റെ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാതെ മനഃപൂർവ്വമായിരിക്കില്ല, ശരിക്കും ഉൾക്കൊള്ളാതെ പറയുന്നതായിരിക്കും. ഉൾക്കൊണ്ട ഒരാൾക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഗുരുവിൽ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അപ്പൊ ഗുരു ഇനി മതത്തെ സംബന്ധിച്ച് ഗുരു വേറെ അഭിപ്രായം പറയുന്നുണ്ട്. എന്താണ് മതം? അഭിപ്രായമാണ്. അഭിപ്രായമാണെങ്കിൽ ആർക്കും ഏത് അഭിപ്രായം സ്വീകരിക്കാം? മതം മാറ്റത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നുണ്ട്, ലൗകികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മതം മാറണോ എന്നുള്ള വിഷയം വരുമ്പോൾ ഗുരു പറയുന്നു, അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ലൗകികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മതം മാറണം. വെച്ചാൽ അന്ന് എന്താണ് ആ കാലഘട്ടത്തിൽ ഈഴവർ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും, അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. അപ്പൊ ഗുരു അതിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്തെന്നറിയാം? നമുക്കതിനെ കുറിച്ച് അറിയത്തില്ല എന്നാ ഗുരു പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗുരു വ്യക്തമായി തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് ഒരുപാട് സങ്കീർണമായ വിഷയമാണ്. ഒരാൾ ഒരു മതത്തിൽ നിന്ന് മാറി വേറൊരു മതത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആ മതത്തിലെ വരേണ്യവർഗത്തിന്റെ സ്റ്റാറ്റസ് ഈ ചെല്ലുന്നയാൾ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമുള്ള കാര്യങ്ങളാണ്. അവിടെ അയാള് പിന്നിലാകുമോ? അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധമതത്തെ കുറിച്ച് ഇങ്ങനെ ബുദ്ധമതം നല്ലതാണോ എന്നൊക്കെ പറയുമ്പോൾ അന്ന് ബുദ്ധമതത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടൊരു ശ്രമം. അപ്പോൾ ഗുരു ഒരിടത്ത് പറയുന്നുണ്ട് ബുദ്ധമതം നാം പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. അതെ, അല്ല എല്ലാം ഞാൻ പഠിച്ച ആളാണെന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഈ സർവജ്ഞൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ആൾക്കാർ ധരിച്ചിരിക്കുന്നത് എന്താണോ എല്ലാം അറിയുന്ന ആളാണ് സർവബോധം. അതുകൊണ്ടാണ് ഓരോരുത്തർ വ്യാഖ്യാനം എഴുതുമ്പോൾ പറയുന്നത് ഗുരുവിന്റെ പുസ്തകത്തിൽ മുഴുവൻ കമ്പ്യൂട്ടർ സയൻസാണ്, ആറ്റമിക് തിയറിയാണ്, ഇതൊക്കെ അറിഞ്ഞ ആളാണ് ഗുരു. ഇത് പറഞ്ഞാൽ അവർക്ക് സമാധാനമാണ്. മനസ്സിലായി? സർവജ്ഞനെന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താണോ എല്ലാം ആത്മാവാണെന്നറിയുന്നതാണ് സർവജ്ഞനെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സർവജ്ഞത്വത്തിനുള്ള. അല്ല ഈ ഓരോ കാര്യങ്ങളെ കുറിച്ചും അറിയുക എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഗുരു വ്യക്തമായും പറയുന്നുണ്ട് ജാതി മതം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ജീവിതകാലം മുഴുവൻ ചിന്തിച്ചത്. അതിൽ നിന്ന് ഒരു സുനിശ്ചിതമായ സുചിന്തിതമായ ഒരു അഭിപ്രായമുണ്ട്. അതാണ് ഈ പറഞ്ഞത് ഒരു ജാതി ഒരു മതം എന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഒരു ചിന്തിക്കുകയും എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയുകയും ചെയ്യുന്ന ഒരു ജ്ഞാനി എന്നൊന്നും അർത്ഥമില്ല. അതൊക്കെ ആൾക്കാരുടെ അന്ധവിശ്വാസമാണ്. അത് ഇടയ്ക്ക് ഞാനൊരാൾ എഴുതിയിരിക്കുന്ന വായിച്ച് അംബേദ്കറെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഒരു ഒരു ഭക്തനാണ് അംബേദ്കർ. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദവും എന്നെ ഒരുപാട് ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അംബേദ്കർക്ക് അങ്ങനെയൊക്കെ ആഴത്തിൽ പഠിക്കേണ്ടി വന്നു. ഗുരു ജ്ഞാനി ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗുരുവിനെ പൊക്കാൻ വേണ്ടി എഴുതിയാണ്. അപ്പൊ പഠിച്ചറിയേണ്ടത് പഠിച്ചേ അറിയാൻ പറ്റും, അല്ലാതെ ഒരിക്കലും അറിയാൻ പറ്റില്ല. അതിപ്പം നമ്മൾ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈല് ഐഫോൺ ഇത് ഞാൻ മൂന്നാല് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് സ്ഥിരമായിട്ട്. സാമാന്യമായി ഇത് ഉപയോഗിക്കാൻ എനിക്കറിയാം, എന്റെ ആവശ്യങ്ങളെല്ലാം നടത്താം. പക്ഷെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് ഏത് ഫോണിൽ ഒരു ആൻഡ്രോയിഡ് ഫോണായാലും ശരി, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ 24 മണിക്കൂറും പഠിച്ചാലും തീരത്തില്ല. അത്രയും ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ഉപയോഗമുള്ള കാര്യങ്ങൾ അതെല്ലാം നടക്കത്തില്ല. അപ്പൊ ഞാനൊരു ദിവസം ഈ മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു കാര്യം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ഒരു ചെറിയൊരു തകരാറ് കാണിക്കും, ശരിയാവുന്നില്ല. അപ്പോ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വരും, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുക. ഇവന് ഞാൻ ഈ മൊബൈൽ കൊടുക്കത്തില്ല, കാരണം ഇവൻ ഇത് ശരിയാക്കി കളയും. ഇവന് വലിയ ആഗ്രഹത്തോടുകൂടി എൻ്റെ അടുത്തിരുന്ന് നോക്കും. ഞാൻ അവൻ്റെ കൊടുക്കത്തില്ല, കാരണം എനിക്ക് വിശ്വാസമില്ല. അവൻ്റെ കിട്ടിയ അവനിത് സൂപ്പറാക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അവൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഫോൺ എടുത്ത് വെച്ച് അവൻ പണിയും. അപ്പൊ എന്റെ അടുത്തിരുന്നപ്പോ ഞാനിതിരുന്ന് വിഷമിക്കുന്നതാണ്. അതാ ഇവനൊരു അവസരമായിക്കണ്ട്, പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ചു വാങ്ങിച്ചു. അവന്റെ കയ്യിൽ വെച്ച് ടക്ക് ടക്ക് ടക്ക് ടക്ക് ഒരു 4 അടി എന്റെ ഫോൺ ശരിയായി. എനിക്ക് ഉറപ്പാണ് അവന്റെ ജീവിതകാലത്ത് അവൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. കാരണം അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉപയോഗിക്കുന്ന ഫോണെന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പൊ ഈ ഒരു ഫോൺ അവൻ ഉപയോഗിച്ചിട്ടില്ല. അവന് എന്റെ അടുത്തിരുന്ന് നോക്കും ഞാനിത് എന്താ ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നവൻ ദൂരെ ഇരുന്ന് കണ്ടുപിടിച്ചു. ഞാനെന്താണോ മറന്നത് അത് അവന്റെ ബുദ്ധിയിലുണ്ടായിരുന്നു, ചെറിയ ബുദ്ധി. പിന്നെ അവൻ അല്പം കൂടെ കൂട്ടിച്ചേർത്തി, അവന്റെ യുക്തി കൂടെ പ്രയോഗിച്ചു. അവൻ സംഗതി ശരിയായി എന്റെ കയ്യിൽ തന്നു, എന്നെ ഒരു ശശിയാക്കി കളഞ്ഞു. അപ്പോ ഞാനവനോട് ചോദിച്ചില്ല, ഞാനങ്ങനെ ചോദിക്കുന്നു നീ അങ്ങനെ ശരിയാക്കിയത്. അത് ചോദിക്കുന്ന എനിക്കൊരു നടക്കേണ്ടത്, ഇവന് ഇതുവരെ ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല, ഇവൻ കണ്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഞാനൊരു ചെറിയ ചമ്മലിൻ്റെ അവിടെ ഇരുന്നു, അവൻ അതും മനസ്സിലായി. അവൻ പറഞ്ഞ് കാശ് കൊടുത്ത് ഇതൊക്കെ വാങ്ങിച്ച് കൈ കൊണ്ടുവരുന്ന പറ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിക്കില്ല, അല്ലെങ്കിൽ പിള്ളേർക്ക് ആർക്കും നിന്ന് കൊടുക്കുക, അവരിത് ഉപയോഗിക്കില്ല. ഇവർക്ക് കൊടുത്ത് അവരതൊക്കെ ഉപയോഗിക്കട്ടു എന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അവന്റെ ബുദ്ധിയും അവന്റെ അറിവും എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കതിന്റെ അടുത്ത് നിന്ന് എത്താൻ പറ്റത്തില്ല, നമുക്കതിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. അപ്പോ ആർക്ക് സർവജ്ഞനാകാനൊന്നും പറ്റത്തില്ല. ഏത് വിഷയമാണോ അവർ മനനം ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ തപസ് ചെയ്യുന്നത്, ആ വിഷയത്തെ കുറിച്ച് അവർക്ക് അറിയുന്നുണ്ടാവും. അതിനപ്പുറമൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഗുരു പറയുന്നത് എന്താണ്, എന്റെ ജീവിതകാലത്ത് മുഴുവൻ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് എനിക്കിത് നിശ്ചിതമായൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് പറയുന്നത്, ഒരു മതമൊന്നും തനിക്ക് മതമില്ല. എന്താണ് ജാതിയെന്നും എന്ത് ജാതിയല്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഗുരുവിനെ ഇങ്ങനെയൊക്കെ ലേബൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, മതവാദിയാക്കാൻ ശ്രമിക്കുന്നു, ഹിന്ദു മതവിശ്വാസിയാക്കാൻ ശ്രമിക്കുന്നതൊക്കെ അവസാനിക്കും. അപ്പോൾ ആ വ്യത്യാസം പ്രധാനമായും മനസ്സിലാക്കേണ്ട വ്യത്യാസമാണ്. ഇവരെല്ലാം ഈ ഗുരുവിനെ ഇത് എല്ലാം ആരോപിക്കുന്നു. ശങ്കരാചാര്യരെ പഠിച്ചിട്ടാണ്, മനസ്സിലായി. അപ്പൊ ഈ എനിക്ക് തന്നെ അറിയാം, ഈ കേരളത്തിൽ നിന്ന് പോയ വെറും തറശൂദ്രന്മാര് എന്നുവെച്ചാൽ ലോ ശൂദ്രന്മാര് വടക്കേ ഇന്ത്യ പോയിട്ട് ബ്രാഹ്മണ വേഷം കെട്ടിട്ട് ഇവിടുത്തെ ലോ ക്ലാസ് ശൂദ്രനാണ്. എന്നുവെച്ചാൽ ലോ ക്ലാസ് ശൂദ്രൻ എന്ന് വെച്ചാൽ ഇവിടെ ബ്രാഹ്മണ എല്ലാവരും ശൂദ്രന്മാരാണ്. ശൂദ്രനല്ലാത്തൊരു ജാതിയില്ല. വടക്കേ ഇന്ത്യ പോയി കഴിഞ്ഞാൽ എന്താവും? ബ്രാഹ്മണനാവും. എന്നിട്ട് ബ്രാഹ്മണനായിട്ട് അവര് ശങ്കരാചാര്യരെ പഠിച്ചു. ശങ്കരാചാര്യരെ പഠിച്ചിട്ട് അവരെന്തോ അവസാനം എന്തോ പറയും, ഈ ശങ്കരാചാര്യരാണ് ശ്രീനാരായണൻ, ഇവിടെയാണ് തകരാറ് വരുന്നത്. എന്നാ ഇവര് നിങ്ങളവിടെ പോയി ഇത്രയും എഫർട്ട് എടുത്ത് ശങ്കരാചാര്യരെ പഠിച്ച് നാരായണ ഗുരുവിനെ കൂടെ ഒന്ന് പഠിക്കും, എന്നിട്ട് നോക്ക് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതിനവരൊരിക്കലും, കാരണം എന്തുകൊണ്ട്? അവരുടെ ബ്രാഹ്മണ്യം, അവരുടെ ബ്രാഹ്മണ്യം അതിന് തടസ്സമാണ്. എന്നുവെച്ചാൽ അവർ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ബ്രാഹ്മണൻ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം നമ്മൾ ബ്രാഹ്മണരല്ല. ഞാൻ ശരിക്കും ജാതി തന്നെ പറയും, വേറെ ഒന്നും അവർക്കറിയാം ഞാൻ ബ്രാഹ്മണനല്ല ശൂദ്രനാണെന്നറിയാം. ഈ അപകർഷത ബോധം കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? പുറമേ കൂടുതൽ ബ്രാഹ്മണനാവും. ആരുടെ ഉള്ളിലാണോ ശൂദ്രനാണെന്നുള്ള അപകർഷത ബോധം കൂടി കൂടി കൂടി വരുമ്പോൾ അവൻ പുറമേ എന്ത് ചെയ്യും? ബ്രാഹ്മണനെക്കാളും വലിയ ബ്രാഹ്മണനാവും, അതിലും വലിയ ആചാരം കാണിക്കും, എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് പണ്ട് ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ നിന്നെ കാണും രണ്ടു പദം മേളിലോട്ട് കയറുന്നു, കേട്ടിട്ടുണ്ടോ? കള്ളു ചെത്തുന്നവൻ തേങ്ങ ഇടുന്നവനെ കാണും രണ്ട് സ്റ്റെപ്പ് മേളോട്ട് കയറുമെന്ന് പറഞ്ഞവരാണ് ഈ ശൂദ്രൻ ബ്രാഹ്മണനായത്. അവനെന്ത് ചെയ്യും? ബ്രാഹ്മണനെ കാണും രണ്ട് സ്റ്റെപ്പ് മേളോട്ട് കയറും. അങ്ങനെ കയറിയിട്ടാണ് ഇവർ പറയുന്നത്. എന്താണ് ശങ്കരാചാര്യ പഠിച്ചിട്ടാണ് പറയുന്നത്? ആ ശങ്കരാചാര്യർ എന്തോ അതുപോലെയാണ് നാരായണ ഗുരു. അവിടെയാണ് കുഴപ്പം. രണ്ട് രണ്ടാണ്, മോരും മുതിരയും പോലെയാണ്, രണ്ടും ഒരിക്കലും ചേരത്തില്ല, കൂട്ടിക്കെട്ടാനും പറ്റത്തില്ല. അതുകൊണ്ട് ഗുരു ഹിന്ദുവല്ല, അതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മൾ ഗുരുവിനെ പഠിച്ചിട്ട് പറയുന്നില്ല, ഗുരു സ്വയം പറഞ്ഞാണ്. മനസ്സിലായോ? സ്വയം പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ്, അല്ല നമ്മളങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനിയല്ല, മുസ്ലിമോ അല്ല, മതമില്ല. ഒരു മതത്തിൽ നിന്ന് പുറത്തു പോയ ആളാണ്, മതത്തിൽ നിന്ന് പുറത്തു പോയ ആളാണ്. പിന്നെ ജനങ്ങളുടെ മതം അത് അംഗീകരിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ട്? അത് അവർക്ക് ആവശ്യമുണ്ട്.